ഫ്രണ്ട്സ്, സ്മരിച്ചുകൊണ്ട് ഭാഷ്യം അധ്യായം 3 പാദം 1 അധികം 1 സൂത്രം 6 ആശ്രിതത്വാദി ചേത് ന ഇഷ്ടാധികരണം പ്രതീതേ. അഥാവിശ്യാത് പ്രശ്ന പ്രതിവേദനാഭ്യാം നാമ ആപഹ ശ്രദ്ധാതിക്രമേണ പഞ്ചമ്യമാഹൂതോപുരുഷാകാരം പ്രതിപദ്ധ്യരൻ നദു തത് സംവരിഷപ്ത ജീവാരംഭേയു അശ്രുതത്വ. ഇവിടെ പഞ്ചാഗ്നിവിദ്യ, പഞ്ചാഗ്നി ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ 5 അഗ്നികളും 5 ആഹൂതികളും. ദുലോകം എന്ന് പറയുന്ന അഗ്നിയിൽ ശ്രദ്ധ എന്ന് പറയുന്ന ആഹൂതിയെ അർപ്പിക്കും. അതിൽ നിന്ന് സോമം ഉണ്ടാകുന്നു. പർജന്യം, മേഘം എന്ന് പറയുന്ന അഗ്നിയിൽ ആ സോമത്തെ അർപ്പിക്കുന്നു. സോമമാണ് അവിടുത്തെ ആഹൂതി. അതിൽ നിന്ന് വൃഷ്ടി ഉണ്ടാകും. ഭൂമി എന്ന് പറയുന്ന അഗ്നിയിൽ വൃഷ്ടി എന്ന് പറയുന്ന ആഹൂതി അർപ്പിക്കും. അതിൽ നിന്ന് എണ്ണ ഉണ്ടാവും. പുരുഷൻ എന്ന് പറയുന്ന അഗ്നിയിൽ അന്നം എന്ന ആഹൂതിയെ അർപ്പിക്കുന്നു. അതിൽ നിന്ന് രേതസ് ഉണ്ടാവും. സ്ത്രീ എന്ന അഗ്നിയിൽ രേതസ് എന്ന ആഹൂതി അർപ്പിക്കുന്നു. അതിൽ നിന്ന് പുരുഷനുണ്ടാവും. ഇത് ഭാവന ചെയ്യുന്നതാണ് പഞ്ചാഗ്നിവിദ്യ. ഇത് ഗൃഹസ്ഥന്റെ ഉപാസന. അതിന്റെ ഫലം ഉത്തരായണ മാർഗത്തിലൂടെയുള്ള ഗമനം. അപ്പൊ അതിലുള്ള വിഷയങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ അങ്ങനെ ഇവിടെ പഞ്ചാഹൂതികളെ അർപ്പിക്കുന്ന ആ പുരുഷൻ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഉപാസന ചെയ്യുന്ന പുരുഷൻ മരണശേഷം അയാള് അർച്ചരാദി മാർഗത്തിലൂടെ ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നു. അതിൽ അവിടെ പുണ്യത്തിനനുസരിച്ച് പുണ്യം ക്ഷയിക്കുമ്പോൾ തിരിച്ചു വരുന്നു. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഈ തിരിച്ചു വരുന്നതിനെ കുറിച്ചുള്ള ഉപാസനയിലാണ് വീണ്ടും അവൻ പുരുഷനായിത്തീരുന്നു. സ്ത്രീയിൽ ഗർഭത്തിലൂടെ എന്നെല്ലാം ശ്രുതിയിൽ പറയും. ഇതെല്ലാം ശ്രുതിയിൽ പറയുന്നതാണ്. ഇതെല്ലാം പ്രമാണ ശ്രുതിയാണ്. അങ്ങനെ പോകുന്നു, വരുന്നു, അങ്ങനെ ഒരു ലോകമുണ്ടോ? ഇത്തരം കാര്യങ്ങൾക്ക് ശ്രുതി അല്ലാതെ വേറെ പ്രമാണമൊന്നുമില്ല. ശ്രുതി പറഞ്ഞിരിക്കുന്നു, പോകുന്നു, വരുന്നു. അതിനപ്പുറം ഇതിനെ സംബന്ധിച്ചൊന്നും ആർക്കും പറയാൻ കഴിയില്ല. കാരണം ഇതെല്ലാം മരണശേഷം നടക്കുന്ന കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ സാധാരണ മനുഷ്യനറിയാനൊരു വഴിയില്ല. പിന്നെ മരിച്ചിട്ട് ശേഷം അറിയുന്ന കാര്യം ജീവിച്ചിരിക്കുമ്പോൾ ആർക്കും ഓർമ്മയുമില്ല. അതുകൊണ്ട് ഇതിന് ഈ സംഭവത്തെ, ഈ പോക്ക് ഒരു ദക്ഷിണായന മാർഗം, ഉത്തരായണ മാർഗം, ധൂമ അതിമാർഗത്തിലൂടെ പോകുന്നു, അർച്ചിരാതി മാർഗത്തിലൂടെ പോകുന്നു, പോയ വഴി തന്നെ വരുന്നു. പോകുമ്പോൾ എന്നെ എന്ന രീതിയിലാണ് പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാൻ വേറെ ഒരു വഴി ശ്രുതി പ്രമാണം. അതിനെക്കുറിച്ചാണ് ഭാഷ്യകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇങ്ങനെ പോവുക വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു ആ പോക്കിൻ്റെ വിശേഷതകൾ എങ്ങനെയാണ് പോകുന്നത്. അവിടെ ശ്രുതിയെ ആശ്രയിച്ച് യുക്തി വിചാരം ചെയ്യുകയാണ്. ശ്രുതിയെ ആശ്രയിക്കുന്നുണ്ടെന്നാണ് അവിടെ കുറച്ച് യുക്തി വിചാരം ചെയ്യുന്നുണ്ട്. കാരണം ശ്രുതി പറയുന്നുണ്ടെങ്കിലും അതിനെ വ്യാഖ്യാനിക്കണമെങ്കിലും മനസ്സിലാക്കണമെങ്കിലും മനസ്സിലാക്കി വ്യാഖ്യാനിക്കാൻ പറ്റും. അവിടെ കുറച്ച് യുക്തി വിചാരമൊക്കെ ആകാം എന്നുള്ളതാണ്. അതിലാദ്യം പറഞ്ഞു, ഇങ്ങനെ പോകുമ്പോൾ സൂക്ഷ്മഭൂതങ്ങളോടൊപ്പമാണ് പോകുന്നത്, പ്രാണാദി ഇന്ദ്രിയങ്ങളോടൊപ്പമാണ് പോകുന്നതെന്നെല്ലാം നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം, ജീവൻ പോകുന്നു എന്ന് വ്യക്തമായി പറയുന്നില്ല. അവിടെയാണ് യുക്തി വിചാരത്തിൻ്റെ ആവശ്യം. ശ്രുതി പറയുന്ന പല കാര്യങ്ങളും സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ വളരെ അസ്പഷ്ടം. അത് സ്പഷ്ടമാകും. അപ്പോൾ മറിച്ച് ഏതെങ്കിലും തരത്തിൽ അതിനെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സാധിക്കില്ല, എന്താണെന്ന് പിടികിട്ടത്തില്ല. മഹാബുദ്ധിമാനായ വിവേകാനന്ദ സ്വാമി പല പ്രഭാഷണങ്ങളിൽ പണ്ട് വായിച്ചതാണ്, പലയിടത്തും പറയുന്നുണ്ട്, എനിക്ക് വേദത്തിൽ ഈ ഭാഗം മാത്രം ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായി പറയുന്നു, ഉത്തരായണത്തിലൂടെ പോകുന്നു, ദക്ഷിണായനത്തിലൂടെ പോകുന്നു, അങ്ങോട്ടും മനസ്സിലാകുന്നില്ല. അത് ശരിയാണ്, ഇത് ആർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലാവണമെങ്കിൽ മരിക്കണം, അല്ല വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അതിശയമൊന്നുമില്ല. പക്ഷെ എന്നാലും യുക്തി കൊണ്ട് ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. എന്താണ് ആ പോക്ക് വരവ് എന്നുള്ളത്. അപ്പോൾ അതിൽ ജീവൻ പോകുന്നു എന്ന് പറയുന്നില്ല. പക്ഷെ തുടക്കത്തിൽ എന്താ പറഞ്ഞത്, രംഭതി സംപരിഷ്വക്ത, സംപരിഷ്വക്തനായി പോകുന്നു, പഞ്ചഭൂത സമേതനായി യാത്ര ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ആരായി പോകുന്നത്, അത് വ്യക്തമല്ലല്ലോ എന്നുള്ളതിന് സമാധാനമാണ് ഇവിടെ പറയുന്നത്. നൈഷദോഷ കുതഃ ഇഷ്ടാധികാരണാം പ്രതീതേഹേ. പോകുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ജീവിച്ചിരിക്കുന്നവനാണ് മരിച്ചതിന് ശേഷം പോകുന്നു. പിന്നെ ശ്രുതിയിൽ എന്തിനാ ഇത് ഇങ്ങനെ വിശദീകരിക്കുന്നത്, ഇങ്ങനെ ഒരു പോക്ക് വരവ്, ദക്ഷിണായനമായാലും ശരി ഉത്തരായണമായാലും ശരി പോയിട്ട് വരവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതെന്തിനു വേണ്ടിയാണ് പറയുന്നത്, തുടക്കത്തിലേ പറഞ്ഞു ഭാഷ്യകാരൻ. അല്ലെങ്കിൽ പിന്നെ ഇതുകൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആ തുടക്കത്തിൽ എന്താ പറഞ്ഞത്, വിരക്തി ഉണ്ടാകാൻ ഈ പോക്ക് വരവിൽ. ഇപ്പം മരണശേഷം ആത്മാവുണ്ട് എന്ന് സ്വീകരിക്കുക, അതിന് ഗതിയുണ്ടെന്ന് സ്വീകരിക്കുക, പോവുക വരിക ഇതൊക്കെ സ്വീകരിക്കുക. ആത്മാവുണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പോക്ക് വരവെല്ലാം സ്വീകരിക്കേണ്ടി വരും. ആസ്തികന്മാരതെല്ലാം അംഗീകരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ ബന്ധം മോക്ഷം എന്നെല്ലാം പറയുന്നതിന് അർത്ഥമില്ലാതായി തീരും. ആത്മാവിനെ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാ മുക്തി? ചർവാകനെ പോലായി മരണം തന്നെ മുക്തി എന്ന് പറയേണ്ടി. അപ്പൊ ആത്മാവിനെ അംഗീകരിക്കേണ്ടി വരും. അതിന് ഭാഷകാരൻ ഉപയോഗിക്കുന്നത് എന്താണോ, ആത്മാവിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാഷകാരൻ എന്തിനെ ആണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നാ മനസ്സിലാവും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തിനെ ആശ്രയിച്ചിട്ടാണ് ആത്മാവിനെ അംഗീകരിക്കുന്നത്? ശ്രുതിയും യുക്തിയും അനുഭവം മൂന്നിനെ ആശ്രയിച്ചിട്ട്. ഇത് മൂന്നിനെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. ശരീര ഭിന്നമായി ആത്മാവുണ്ട്, പക്ഷെ പോക്കുവരവിന് അത് പറ്റത്തില്ല. അങ്ങനെ ഒരു ആത്മാവിനെ അംഗീകരിച്ചാലും പോകുന്നു വരുന്നു ഇതിന് മുഖ്യമായും എന്നിനെ തന്നെ ആശ്രയിക്കും, ശ്രുതിയെ. കാരണം അത് മരണശേഷം സംഭവിക്കുന്ന കാര്യമായിട്ട്. എന്നാൽ അവിടെ കുറച്ച് യുക്തിയെയും ആശ്രയിക്കുന്നു. ആത്മാവിനെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ആത്മീയത അങ്ങനെ ഒന്നില്ല. അതാണ് വിവേകാനന്ദസ്വാമി പറഞ്ഞത്. ആത്മാവിനെ മനസ്സിലാക്കാം, പക്ഷെ ഈ പോക്ക് വരവ് പിടികിട്ടാൻ വളരെ പ്രയാസമാണ്. വിവേകാനന്ദസ്വാമി പറയുന്നില്ല ഞാൻ സർവജ്ഞനാണ് എനിക്കറിയാമെന്നൊന്നും പറയുന്നില്ല, എനിക്ക് അറിഞ്ഞൂടെന്ന് തന്നെ പറയുന്നു എന്നാണ് വായിച്ച എൻ്റെ ഓർമ്മ. നിങ്ങളാരും വായിക്കാത്തതുകൊണ്ട് ഭാഗ്യമൊന്നും ഓർമ്മിക്കേണ്ട കാര്യമില്ല. വായിച്ചാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഭാഗ്യവാന്മാരെ ഇത് ഓർമ്മയുണ്ടോ ഈ പറഞ്ഞു? എങ്ങനെ നിഷേധിച്ചിട്ടില്ല, അറിയില്ലെന്നേ പറയുന്നു. എനിക്കിത് പിടികിട്ടുന്നില്ല. എന്തായി പറയുന്നു? അത് പറഞ്ഞതുകൊണ്ടാണ്. അത് യുക്തി വിചാരത്തിന് അടങ്ങുന്ന ഒരു കാര്യമല്ല. എന്നാ അറിയാൻ വയ്യാത്ത കാര്യം അറിയാമെന്ന് സ്വാമി പറയുന്നുമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ കാര്യം പ്രസംഗിച്ചാണ്. എനിക്കത് ശരി ബോധ്യമുള്ള കാര്യമാണ്, ഞാൻ രഹസ്യമായി മനസ്സിലാക്കുകയാണ് എന്ന് പറഞ്ഞു കളഞ്ഞു സ്വാമി. അതൊന്നും പറയുന്നില്ല. കുത്തഹ, ജീവൻ പോകുന്നില്ല വരുന്നില്ല എന്നാണ് പൂർവ്വപക്ഷി പറയുന്നത്. അങ്ങനെ ജീവനെ കുറിച്ച് പറയുന്നില്ല. അത് സിദ്ധാന്തം പറയുന്നു നേഷദോഷ എന്നുവെച്ച ഭാഷകാരൻ പറയുന്നു. കുത്തഹ എന്തുകൊണ്ട്? ഇഷ്ടാധികാരണം പ്രതീതേഹേ, അവിടെ ചാന്തോഗ്യത്തിൽ. ഈ കാര്യം ചാന്തോഗ്യത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലും ബൃഹദാരണ്യത്തിൽ ആറാമത്തെ അധ്യായത്തിൽ ഒരുപോലെ ചർച്ച ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവിടുത്തെ കഥാപാത്രങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ്. ജൈവലി, ഗൗതമൻ, അവരുടെ ചോദ്യോത്തരങ്ങൾ, സമാധാനം എല്ലാം ഒരുപോലെ. വാക്യങ്ങളും ഏകദേശം ഒരുപോലെ തന്നെ. ബൃഹദാരണ്യ വംശത്തിൽ ഖില ഭാഗം എന്ന് വെച്ചാൽ പരിശിഷ്ട ഭാഗം എന്ന് പറഞ്ഞ് വരുന്ന ആറാം അധ്യായത്തിലാണ് ഇത് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രണ്ടു വംശത്തുകളും ഒരുപോലെ വരുന്നു. അപ്പം അവിടെയെല്ലാം ഈ കാര്യം പറയുന്നുണ്ട്. ഇഷ്ടാധികാരികൾ, ഇഷ്ടാദികൾ ചെയ്യുന്നവർ, ഇഷ്ടം, പൂർത്തം, ദത്തം, മൂന്ന് തരത്തിലുള്ള കർമ്മങ്ങൾ. അഗ്നിഹോത്രാദികൾ, ഇഷ്ടം, വാപി, കൂപ, തടാകാദികൾ എന്താണോ പൂർത്തം, ദത്തം, ബഹിർദാനം എന്ന് വെച്ചാൽ യാഗത്തിലല്ലാതെയുള്ള ദാനവും മറ്റും, അങ്ങനെയുള്ള കർമ്മങ്ങൾ, യാഗസംബന്ധി അല്ലാതെയുള്ള സത്കർമ്മങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാണ് അതിനെ മൂന്നായി വിഭജിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരെ കുറിച്ച് ശ്രുതിയിൽ പറയുന്നുണ്ടെന്നാണ്. അവരുടെ കർമ്മത്തിന്റെ ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. കർമ്മം ചെയ്യുന്ന ആരാണോ, കർമ്മം ചെയ്യുന്നവനാണ് കർത്താവ് എന്ന് പറയുന്നത്, പ്രവർത്തിക്കുന്നവൻ. അത് വൈദികന്മാരെ സംബന്ധിച്ച് പൊതുവെയാണെങ്കിലും ശരി, ഇനി ഇവിടെ പറയുന്ന വിശേഷിച്ച് പറയുന്ന അദ്വൈതികളെ സംബന്ധിച്ചായാലും ശരി, അത് ആത്മാവ് തന്നെ, രണ്ടു കൂട്ടരും അത് സമ്മതിക്കും, കർത്താവായിരിക്കുന്ന ആത്മാവാണ്. അതിൽ അദ്വൈതി ഒഴികെയുള്ള വൈദികനും അദ്വൈതിയും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ. എന്താണോ കർത്താവാണ്, പക്ഷെ അത് വാസ്തവമല്ല, പരമാർത്ഥത്തിലുള്ള കർത്തൃത്വം അവിടെ ഇല്ല, ആ വ്യത്യാസമാണ്. പക്ഷെ ഇത് ചെയ്യാൻ ഒരാൾ വേണ്ടേ? ഈ ജഡമായ ശരീരത്തിന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ? അഗ്നിഹോത്രം ചെയ്യാൻ കഴിയുമോ? ഇവ ചെയ്യാൻ ഒരാൾ വേണം. ആ ചെയ്യുന്ന ആളാണ് കർത്താവ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ചെയ്യുന്നവൻ അത് ആത്മാവാണ്. പക്ഷെ അവിടെ അദ്വൈതി പറയുന്നു ആ കർത്തൃത്വം അവിടെ പരമാർത്ഥത്തിലില്ല, ആരോപിതമെന്നോ കൽപ്പിതമെന്നോ നിത്യമെന്നോ പറയാം. പക്ഷെ പൂർവമീമാംസകൻ പറയുന്ന അങ്ങനെയല്ല, അത് സത്യം തന്നെ, ആത്മാവ് തന്നെ കർത്താവ്. അപ്പം അങ്ങനെയുള്ള ഒരു കർത്താവിനെ കുറിച്ച് ശ്രുതി പറയുന്നത് കൊണ്ട് ആ കർത്താവ് ആത്മാവായിരിക്കുന്നു, ആത്മാവ് തന്നെയാണ് പോവുകയും വരികയൊക്കെ ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഇഷ്ടാധികാരണ പ്രതീതേ, അതിനെ വിശദീകരിക്കുന്നു. അധ യമേ ഗ്രാമേ ഇഷ്ടാകുളത്തെ ദത്തം ഇത്യുപാസതേ തേ ധൂമം അവിസംഭവന്തി. ഇവിടെ ഈ പറയുന്നത് ഈ പ്രകരണത്തിൽ ചാന്ദോഗ്യത്തിനും പ്രകാരണത്തിനും രണ്ടു കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പഞ്ചാഗ്നി വിദ്യയെ അനുഷ്ഠിക്കുന്ന ഗൃഹസ്ഥന്മാർ, മറ്റൊന്ന് ഉപാസന കൂടാതെ കേവലമായ കർമ്മങ്ങൾ ചെയ്യുന്നത്, അവരെയാണ് ഇവിടെ ഇഷ്ട പൂർത്ത ദത്ത കർമ്മങ്ങളെന്ന് പറയുന്നത്. അതിൽ ഇഷ്ടത്തിൽപ്പെടുന്നതാണ് അഗ്നിഹോത്രം. ഈ അഗ്നിഹോത്രം രണ്ടു കൂട്ടരും ചെയ്യുന്നു, എന്നുവെച്ചാൽ ഗൃഹസ്ഥന്മാർ. പറയുന്നതെല്ലാം ഗൃഹസ്ഥന്മാരെ കുറിച്ചാണ്. ഗൃഹസ്ഥന് വിരക്തി വന്ന അവൻ കർമ്മത്തെ ത്യജിക്കുന്നു, അതാണ് സന്യാസം. അങ്ങനെ വിരക്തി ഇത് ഈ പറയുന്നതും ഇവിടെ ഗ്രാമശബ്ദം പറഞ്ഞിരിക്കുന്നു. ഗ്രാമശബ്ദം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭാഷകാരം പറയുന്നു ഈ ഗ്രാമശബ്ദം കൊണ്ട് തന്നെ ഗൃഹസ്ഥനെന്ന് ധരിച്ചോണം. കാരണം ഗ്രാമത്തിൽ വസിക്കുന്നവനാണ് ഗൃഹസ്ഥൻ. ഇനിയടുത്ത് അരണ്യ ശ്രദ്ധ തപ ഇത്യുപാസത്തെ, വനത്തിൽ ശ്രദ്ധ തപസ്സുകളോടുകൂടി ഉപാസിക്കുന്നവരുണ്ട്. അവരെ കുറിച്ച് ഭാഷകാരം പറയാം, അവരാരാണ് വൈഖാനസന്മാർ, ഊർധ്വരേതസ്സുകൾ എന്നുവെച്ചാൽ വനപ്രസ്ഥന്മാരും സന്യാസിമാരും. അവരുടെ കാര്യം വേറെ പറയും. ആ കാലഘട്ടത്തിൽ അങ്ങനെ ആശ്രമ വിഭജനം ഉണ്ടായിരുന്നു. ഗ്രാമത്തിൽ കഴിയുന്നവരെ ഗൃഹസ്ഥന്മാരും വാനപ്രസൻ പിന്നെ ഗ്രാമത്തിൽ കഴിയത്തില്ല, കുടുംബത്തിലെല്ലാം നേരെ വിട്ട് വനത്തിലേക്ക് തന്നെ പോകുന്നു. ഊർധ്വരേതസ് എന്ന് പറയുന്ന സന്യാസി, അവരും വനത്തിൽ തന്നെ കഴിയുന്നു. അവരവിടെ പലതരത്തിലുള്ള മറ്റ് തപസ്സുകൾ ചെയ്യുന്നു. ഇവിടെ ഗൃഹസ്ഥന്മാരെ കുറിച്ചാണ് പറയുന്നത്. അതിൽ രണ്ടു കൂട്ടർ, ഒരു കൂട്ടർ പഞ്ചാഗ്നി വിദ്യ അതുകൂടെ വിധിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരതനുഷ്ഠിക്കുന്നു, അവരർച്ചിരാതി മാർഗത്തിലൂടെ പോകുന്നു. വേറെ കൂട്ടരിവിടെ പറയുന്ന കേവലകർമ്മികൾ, ഉപാസന കൂടാതെ, ഇത് ഈശാവാസ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് തുടക്കത്തിൽ. വിദ്യ വിദ്യ രണ്ട് വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു, സംഭൂതി അസംഭൂതിയെ കുറിച്ചെല്ലാം പറഞ്ഞെടുത്ത് ചർച്ച ചെയ്തതാണ്. കേവലമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് അവർക്ക് കിട്ടുന്ന ഫലം വളരെ തുച്ഛമാണ്. ഉപാസകന്മാർക്ക് ശ്രേഷ്ഠമായ ഫലം കിട്ടുന്നതും ഉപാസനയും കർമ്മവും തമ്മിലുള്ള സമുച്ചയം രണ്ടും കർമ്മ ഉപാസനയെ അനുഷ്ഠിക്കുന്നവർക്കാണ് ശ്രേഷ്ഠമായ ഫലം കിട്ടുന്നത്. കേവലമായ കർമ്മം ചെയ്യുന്നവർക്ക് അത്രയും പോരാ. അതിനവിടെ ചർച്ച ചെയ്താണ് ഇവിടെ പറയുന്നത്. അധൈമേ ഗ്രാമേ ഇഷ്ടാപൂർത്തേ ദത്തം ഇത്യുപാസത്തെ. ഇഷ്ടാപൂർത്ത ദത്തങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉപാസത എന്ന് വെച്ചാൽ അനുഷ്ഠിക്കുന്നു. ഗൃഹസ്ഥന്മാർ തേ ധൂമം അവിസംഭവന്തി, അവരുടെ പോക്ക് ധൂമത്തിലൂടെയാണ്. ധൂമം പുക, പർവ്വതോ വന്യമാൻ ധൂമാ, ആ ധൂമം തന്നെ. പക്ഷെ ഇവിടെ കേവല ധൂമമല്ല, അവിടെ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ധൂമം എന്ന് പറഞ്ഞ അഭിമാനി ദേവതകളാണ്. ആ ദേവതകൾ ഇവരെ നയിച്ചു കൊണ്ടുപോകുന്നു എന്നാണ് ചന്ദ്രലോകത്തിലേക്ക്. അല്ല ധൂമത്തിനൊന്നും ധൂമം എന്തോ നശിച്ചു പോകുന്നതല്ലേ. പക്ഷെ ഇതെല്ലാം കർമ്മവുമായി ബന്ധപ്പെട്ടതാണ്. അർച്ചിരഭിമാനിയായ ദേവതയുണ്ട്, സൂര്യപ്രകാശത്തിൽ അഭിമാനിയായിരിക്കും. ആ ദേവത അവസാനം കൊണ്ടെത്തിക്കുന്ന വഴിക്ക് പല ദേവതകളുമുണ്ട് ആദിത്യ ലോകത്ത്. പക്ഷെ ധൂമാഭിമാനിയായ ദേവത കൊണ്ടെത്തിക്കുന്നത് ചന്ദ്രലോകത്തിൽ. ചന്ദ്രലോകത്തിൽ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. എത്ര ശ്രമിച്ചാലും ശരി അവിടെ നിന്ന് തിരിച്ചു പോരാതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത്. ഇവിടെ നിന്നൊരു പ്രത്യേക ശരീരവുമായിട്ടാണ് പോകുന്നത്. അപോമയമായ ശരീരമാണ് ആ ശരീരം. അവിടെ ചെല്ലുമ്പോൾ ഭക്ഷ്യകാലം പറയുന്നു എങ്ങനെയാണോ ആദിത്യന്റെ രശ്മികളിൽ ഹിമം ഉരുകിപ്പോകുന്നതുപോലെ അവിടെ ആ ശരീരം തന്നെ വിലയിച്ചു പോകുന്നു. അവൻ്റെ പുണ്യം ക്ഷയിക്കുന്നു. കർമ്മത്തിൽ നിന്ന് അവൻ ആർജിച്ച പുണ്യം ക്ഷയിക്കുമ്പോൾ ആ ശരീരം വിലയിച്ചു പോകുന്നു. ഉടൻ അവിടെ നിന്ന് തിരിച്ച് യാത്ര ആരംഭിക്കുന്നു. ആ വഴിയാണ് പറഞ്ഞത് ദുലോകം അവിടെ നിന്ന് പർജൻ, അവിടെ നിന്ന് പൃഥ്വി, നേരെ പുരുഷൻ, പുരുഷനിൽ നിന്ന് സ്ത്രീ, സ്ത്രീയിൽ നിന്ന് ഗർഭത്തിലൂടെ വീണ്ടും പുരുഷനായി വരും. ധൂമത്തെ പ്രാപിക്കുന്നു. അത് അവര് അത് ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. ആ വഴിക്ക് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഇത്യുപക്രമ്യ ഇഷ്ടാധികാരണം ധൂമാദിന പിതൃയാണേന പഥ ചന്ദ്രപ്രാപ്തി കഥയതി. അവിടെ പറയുന്ന ശ്രുതിയിൽ ഇങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടാധികാരനായ ഇഷ്ടാധികാരികളായ ഇഷ്ടപൂർത്ത ദത്തകർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥന്മാര് ധൂമാദിന ധൂമാദി മാർഗത്തിലൂടെ പിതൃയാനം എന്നും പ്രസിദ്ധമാണ്. പിതൃയാണ മാർഗത്തിലൂടെ പഥ ചന്ദ്രപ്രാപ്തിയും കഥയതി, ചന്ദ്രലോകത്തെ പ്രാപിക്കുന്നു. സോമോ രാജാ ഭവതി എന്നെല്ലാം നേരത്തെ പറഞ്ഞു. അവിടെ പ്രത്യേക ദിവ്യമായ ശരീരത്തെ സ്വീകരിച്ച് അവിടെ കഴിയുന്നു എന്നാണ്. ആകാശ ചന്ദ്രമസം യേശ സോമോ രാജാ ഇതി. അവര് ചന്ദ്രനെ പ്രാപിച്ച് അവിടെ സോമോ രാജാ ഭവതി എന്ന് പറഞ്ഞാൽ ദിവ്യമായ ശരീരത്തോടുകൂടി അവിടെ കഴിയുന്നു എന്നാണ്. പിതൃയാണം നകാരത്തിന് നകാരം വരെ, യാനത്തിന് നാം വരുന്നു. ഏതാണ് എങ്ങനെയാണ് അവിടെ പൂർവപദം ഉണ്ട്. പൂർവത്തിന് പ്രത്യയം വിധിക്കുന്നുണ്ട്. പൂർവസ്ഥ നിമിത്താത്പരസ് പ്രാതിപതികാന്തെന്നും വ്യക്തിത്വസ്യ നശ്യനസ്യ തേ അഗ്നോ ദേവാ ശ്രദ്ധാം ജുഹതി സത്യാഹുദേഹ സുമോ രാജാ സംഭവതി. ചാന്ദോഗ്യത്തിൽ അവിടെ ഇഷ്ടാപൂർത്തകാരികളെ സംബന്ധിച്ച് പറയുന്നത് തന്നെയാണ് പഞ്ചാഗ്നിവിദ്യയുടെ സന്ദർഭത്തിലും പറയുന്നത്. രണ്ടു ഒന്ന് തന്നെ പറയുന്നു. തേ വൈഹാവിത്തേ എന്ന് വെച്ചാൽ അവിടെ എങ്ങനെയാണോ പിതൃയാനത്തെക്കുറിച്ച് പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ ദേവയാനത്തിനും പറയുന്നത് തന്നെയാണ്. രണ്ടും ചാന്ദോഗ്യത്തിൽ തന്നെ പറയുന്നു, രണ്ടും ഒരേ പ്രകടനത്തിൽ തന്നെ പറയുന്നു. രണ്ടിടത്തും പറയുന്നത് ഇവിടെ കർമ്മി എങ്ങനെയാണോ പോകുന്നു അതുപോലെ ഉപാസകനും പോകുന്നു എന്നാണ്. അപ്പൊ ജീവന്റെ ഗതിയെക്കുറിച്ച് പറയുന്നു എന്നാണ്. തേ വൈഹാവി പ്രതീയന്തേ, ആ ഗതി തന്നെ ഇവിടെയും പ്രതീതമാകുന്നു എന്നാണ് ജീവന്റെ ഗതി. തസ്മിൻ ഏതസ്മിൻ അഗ്നോ ദേവാഹ ശ്രദ്ധാം ജുഹോതി, അവിടെ ദ്വിലോകമാകുന്ന അഗ്നിയിൽ ശ്രദ്ധയർപ്പിക്കുന്നു. തസ്യാഹുദേഹേ സോമോ രാജാവിൽ നിന്ന് സോമം ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ഇത് ഈ ശ്രുതി സാമാന്യ, ഈ രണ്ട് ശ്രുതികളും പറയുന്നത് എന്താണ്? ജീവന്റെ ഗതിയെക്കുറിച്ചാണ് പറയുന്നത്. ഭാഷകാരൻ ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം ആത്മവിദ്യയോട് ബന്ധപ്പെടുത്തിയ പറയുന്നു. അപ്പോൾ ഇവിടെ ഇത് പലരും ചിന്തിക്കും, ഇത് ഗൃഹസ്ഥന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഗൃഹസ്ഥന് വേണ്ടി പറയുന്ന കാര്യമാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ ഇതൊക്കെ എന്തിനാ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ബ്രഹ്മചാരി ഏത് സമയവും ഗൃഹസ്ഥനാകാം, ആയിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഗൃഹസ്ഥന് പറയുന്ന എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ശ്രുതി തന്നെ പറയുന്നത് ഇതെല്ലാം ഗൃഹസ്ഥന്റെ പണികളാണെന്ന്. അവിടെയും വൈരാഗ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. പണ്ട് രണ്ടും ഉണ്ടായിരുന്നു. ഇത് അഹരേവ വിരജി തദ്ഹരേവ പ്രവ്രജി. ശ്രുതി രണ്ടും പറയുന്നുണ്ട്, അങ്ങനെ ക്രമമായും പോകാം, വൈരാഗ്യമുള്ളവർക്ക് ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യാസത്തിലേക്കും പോവാം. ചുരുക്കത്തിൽ ഇത് എല്ലാവർക്കും ബാധകമാണ്. ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇതിൽ വിരക്തനുണ്ടായി അവൻ കർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കണം, അതാണ് സന്യാസം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്, വീണ്ടും ആവർത്തിക്കുന്നില്ല. കർമ്മനിവൃത്തി, അത്തരമൊരു സന്യാസമേ ഭാഷകാരൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, ആശ്രമത്തിൽ പോകണമെന്നോ ഭാവി കൊടുക്കണമെന്നോ അവിടെ താമസിക്കണമെന്നോ ഒന്നുമില്ല, കർമ്മനിവൃത്തിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ കർമ്മനിവൃത്തിക്ക് വേണ്ടി ആണ് പറയുന്നത് വിരക്തി ഉണ്ടാകണം, താല്പര്യം ഉണ്ടാകാൻ പാടില്ല, ഇല്ലെങ്കിൽ അവൻ വീണ്ടും അതിൽ മുഴുകിയിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള കർമ്മങ്ങൾ മുഴുകിയിരിക്കും. അപ്പോൾ പറയും ശരി, ഇവിടെ പറയുന്നതൊക്കെ വൈദിക കർമ്മങ്ങളെ കുറിച്ചല്ലേ. ബ്രഹ്മചാരി പറയും ഞാൻ അതൊന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാ, അതിൽ നിന്നുള്ള നിവൃത്തി. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും ആവശ്യമില്ലാത്തതാണല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ഇഷ്ടപൂർത്ത ദത്ത എല്ലാ കർമ്മങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. വൈദിക കർമ്മങ്ങൾ മാത്രമല്ല, മറ്റ് പ്രവൃത്തികളെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ നിന്നും വിരക്തി, അതാണ് അതിൽ നിന്നും വിരക്തി ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിക്കും ഇതൊക്കെ ബാധകമാണ്. അതും കഴിഞ്ഞ ദിവസം വിശദീകരിച്ച അനേക തരത്തിലുള്ള കർമ്മങ്ങളെ കുറിച്ച് ഭാഷകാരം പറയുന്നു എന്നുള്ളത് ആവർത്തിക്കുന്നില്ല. ഏത് എല്ലാ പ്രകാരത്തിലുമുള്ള കർമ്മങ്ങളിൽ നിന്ന് ഉള്ള വിരക്തി, മറിച്ചാണെങ്കിൽ ആ കർമ്മങ്ങളിൽ തന്നെ തുടർന്നാൽ അത് ഏതായാലും ശരി, പൂർത്ത ദത്ത കർമ്മങ്ങളായാലും ശരി, അത് ഫലത്തെ ഉണ്ടാക്കും. ഫലത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് സംസാര നിവൃത്തിയില്ല, കർമ്മ നിവൃത്തിയില്ല. നിഷ്കാമത്തെക്കുറിച്ച് പ്രത്യേകം ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഭാഷ്യകാരൻ പ്രത്യേകമായി എടുത്ത് പറയുന്നത് നിഷ്കാമമായി ചെയ്തു കഴിഞ്ഞാൽ ഫലമുണ്ടാകത്തില്ല എന്ന് പറഞ്ഞത് നിഷ്കാമമായി ചെയ്തുകൊണ്ടിരിക്കുന്നതിനുള്ള ഒരു ലൈസൻസ് അല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നിഷ്കാമമായി ചെയ്തുകൊണ്ടിരിക്കാൻ സത്യസന്ധമായി പറഞ്ഞ ആർക്കും പറ്റത്തില്ല. എന്തുകൊണ്ട് കഴിയത്തില്ല? അത് ശരി. നിഷ്കാമമായി ഒരാൾ കർമ്മം ചെയ്യുകയാണെങ്കിൽ അയാൾ ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് എൻ്റെ അഭിപ്രായമുണ്ട് അയാൾ കർമ്മത്തിൽ നിന്നും മുക്തനാവും, നിവർത്തിക്കും. നിഷ്കാമമായി കർമ്മം അനുഷ്ഠിക്കുന്നവന് കർമ്മ നിവൃത്തി സംഭവിച്ചേ പറ്റൂ. കർമ്മം പിന്നെ വർദ്ധിച്ചു വർദ്ധിച്ചു വരത്തില്ല, അവൻ കർമ്മഭ്രാന്തിലേക്ക് പോകത്തില്ല. അതാണ് അതിൻ്റെ അടയാളം. അവൻ സകാമമായിട്ടാണോ ചെയ്യുന്നത്, അതേ നിഷ്കാമമായിട്ടാണോ ചെയ്യുന്നത്? നിഷ്കാമമായിട്ടാണ് ചെയ്യണമെങ്കിൽ കർമ്മം തലയ്ക്ക് പിടിക്കത്തില്ല. അതാണ് അതിൻ്റെ അടയാളം. കർമ്മനിവൃത്തി സംഭവിക്കണം, കർമ്മങ്ങൾ അവൻ ഒന്ന് ഒഴിഞ്ഞു പോകണം, അതാണ് അടയാളം. അത് ഭാഷ്യകാരം പറയുന്നതനുസരിച്ച് അവനിൽ ആ നിഷ്കാമതയുണ്ടെങ്കിൽ ആ വർത്തമാന ജന്മത്തിൽ തന്നെ സംഭവിക്കണം. ഈ ജന്മത്തിൽ നിഷ്കാമകർമ്മം, അടുത്ത ജന്മത്തിൽ സന്യാസമല്ല. ഈ ജന്മത്തിൽ തന്നെ സംഭവിക്കും. എന്ന് വെച്ചാൽ സന്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാവ്യസന്യാസം എന്ന് ഞാൻ പറയുന്നു. സന്യാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവിടെ മനസ്സിലുള്ള ടിഫിൻ ബോക്സ് എന്ന് ഓർമ്മയിൽ വരരുത്. സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണോ ത്യാഗം തന്നെ. കർമ്മത്യാഗം തന്നെയാണ് ആ കർമ്മത്യാഗ രൂപത്തിൽ. അതാണ് നിഷ്കാമകർമ്മത്തിന്റെ ഫലം. അതാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അല്ലെങ്കിൽ ശരി, ഇനി അടുത്ത ജന്മത്തിലും കർമ്മം ബാക്കിയുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കർമ്മം നിഷ്കാമമല്ല, കാമനകളുണ്ട്, അതുകൊണ്ട് ഫലമുണ്ടാകും, വീണ്ടും ജന്മം ഉണ്ടാകും, വീണ്ടും കർമ്മം ചെയ്യും, വീണ്ടും നിഷ്കാമം. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതിവിടെ ഭാഷ്യകാരൻ കൃത്യമായി പറയുന്നുണ്ട്. ആ കർമ്മത്തിൽ കാമന വന്നു കഴിഞ്ഞാൽ അവൻ മൃഗത്തിന് സമാനമാണ് എന്നടുത്ത് പറയും. മൃഗത്തിന് സമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കു വേണ്ടിയാണോ അവൻ ആ കർമ്മം ചെയ്യുന്നത്, ആർക്കെങ്കിലും വേണ്ടിയായിരിക്കുമല്ലോ കർമ്മം ചെയ്യുന്നത്. ഇവിടെ പറയുന്ന കർമ്മം ചെയ്യുന്നത് ദേവതകൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ദേവതകളുടെ കയ്യിൽ വെറും ഒരു ഉപകരണം മാത്രമായിരിക്കും. ഏത് ദേവതയ്ക്ക് വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത് വിശദീകരിക്കൊടുത്ത് ദേവത അവനായിട്ട് കളിപ്പിക്കും. ദേവതയ്ക്ക് ടൈം പാസ് എവനാണ് അവിടെ ചെന്നു കഴിഞ്ഞ. ലോകസംഗ്രഹം എന്നൊക്കെ പറയുന്നത് അജ്ഞന്മാർക്കുള്ള കാര്യമല്ല. അതും ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. താൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തത് ലോകസംഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? തന്നെ തന്നെ സംഗ്രഹിക്കാൻ കഴിയാത്തവനാണ് ലോകത്തെ സംഗ്രഹം. തന്റെ കാര്യം തന്നെ ആകെ അവതാളത്തിലാണ്. അതൊക്കെ നമുക്ക് പറയാം, പ്രസംഗിക്കുമ്പം അതൊക്കെ പറയാം. ഞാൻ ചെയ്യുന്നതൊക്കെ ലോകസംഗ്രഹമാണെന്നൊക്കെ പറയാം. ജനം വിശ്വസിച്ചോളും, അധികവും ഞാനൊന്നും അർത്ഥമില്ല. അജ്ഞനെങ്ങനെയാണ് ലോകസംഗ്രഹം കർമ്മം? അത് അടുത്ത് പറയുന്നുണ്ടല്ലോ. എന്താണോ സംപശ്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ തുടർന്ന് പറയുന്ന ഉദാഹരണം ആരുടെയാണ്? ജനകൻ. അവിടെ ഫിറ്റാവും. അതായത് ജനകൻ ചെയ്തതുപോലെ ഒരു ഉദാഹരണം എടുത്ത് കാണിക്കണ്ടേ? കാമനാരഹിതമായി ആരെങ്കിലും ഒരാൾ കർമ്മം ചെയ്യുന്നത് പോലെ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടെ തന്നെ വിശദീകരിച്ച് പറയുന്നു, അങ്ങനെ സംഭവിക്കാം. പല വീണ്ടും ഭഗവത്ഗീതയിലേക്ക് മടങ്ങിപ്പോവേണ്ടി വരും. എന്ന് വെച്ചാൽ അവിടെ പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ജനകൻ ക്ഷത്രിയനാണ്, അർജുനൻ ക്ഷത്രിയനാണ്, സ്വധർമ്മത്തെ അനുഷ്ഠിക്കുന്നവരാണ് രണ്ടുപേരും. അവിടെ ഭാഷ്യകാരൻ ഒരു കാര്യം പറയുന്നു, അങ്ങനെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അയാളുടെ കർമ്മം സാമീകൃതേ എന്ന് വെച്ചാൽ പകുതി അയാൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ തന്നെ അയാൾ ആ കർമ്മത്തിൽ നിന്ന് അയാൾ സ്വയം മുക്തനായി കഴിഞ്ഞാൽ രണ്ട് സംഭവിക്കാം. ഒന്ന്, ഒരാൾക്ക് കർമ്മത്തെ ഉപേക്ഷിക്കാം. അതേസമയം ജനകനെ പോലെയുള്ളവരാണെങ്കിലോ അത് തുടരുന്നു. അത് സാധാരണ കർമ്മയോഗികളെ അതുമായിട്ട് എടുക്കാൻ പറ്റില്ല. കർമ്മയോഗി എന്ന് പറയുന്നത് അജ്ഞനെയാണ്. ജനകൻ കർമ്മയോഗിയല്ല ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച്. പിന്നെയോ? ജനകൻ അത് ജ്ഞാനിയാണ്, സിദ്ധനാണ്, കർമ്മയോഗിയല്ല. രണ്ടും രണ്ടാണ്. അത് ഇതെല്ലാം അങ്ങനെയാണല്ലോ. ഏതിലും സാധനയിലൂടെ മാത്രമേ സിദ്ധിയെ പ്രാപിക്കാൻ പറ്റൂ. തുടക്കത്തിൽ തന്നെ സിദ്ധനായ പിന്നെ സാധനയുടെ ആവശ്യമുണ്ട്. അത് ഇതിന് മാത്രമല്ല, ഏതിനും അതാണ്. ഒരു ലക്ഷ്യത്തെ കാണിച്ചു കൊടുക്കുന്നത് മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണ്. ആ മാർഗത്തിൽ ആ ലക്ഷ്യത്തിൻ്റെ പൂർണ്ണത ആർക്കെങ്കിലും നേടാൻ പറ്റും? ഏത് പ്രവർത്തിക്കും അത് സമാനമാണ്. ൈഹാഭി പ്രതിയേന്ദേ തസ്മിന്നേതസ്മഗ്നോ ദേവാ ശ്രദ്ധാഞ്ജുഹേതി തസ്യാവോ ദേഹേ സോമോ രാജാ സംഭവതി ഇതി ശ്രുതി സാമാന്യ പറയുന്ന. ഇവിടെ രണ്ടു തരത്തിലുള്ള ഗൃഹസ്ഥന്മാരെ കുറിച്ച് പറയുന്ന ശ്രുതികൾക്കും സമാനതയുണ്ട്. കേവലകർമ്മിയായാലും ശരി, ഉപാസകനായാലും ശരി, രണ്ടുപേരും ഇവിടെ ഈ ലോകത്തിരുന്ന് പ്രവർത്തിക്കുന്നു, മരണശേഷം സഞ്ചരിക്കുന്നു. അപ്പോൾ ജീവൻ സഞ്ചരിക്കുന്നുണ്ട്, ആത്മാവ് സഞ്ചരിക്കുന്നു, അതാണ് ഇവിടെ പറയുന്നത്. അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ എന്നാണ് പൂർവ്വപക്ഷം പറയുന്നത്. ഭാഷകാരൻ പറയുന്നു, അത് മനസ്സിലാക്കണം. മരണശേഷം പോകുന്നു എന്ന് പറഞ്ഞാൽ ശരീരമാണോ പോകുന്നത്? ജീവൻ തന്നെയാ പോകുന്നത്. അത് പറയുമ്പോൾ വിരക്തി ഉണ്ടാകുന്നു. അത് ഗൃഹസ്ഥന് വിരക്തി ഉണ്ടാകുമ്പോൾ അയാൾ അവിടെ കർമ്മം അതാണ് പറഞ്ഞു വന്നു. ഗൃഹസ്ഥന് വിരക്തി ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു? അയാൾ കർമ്മങ്ങൾ അവസാനിക്കുന്നു. അയാൾ കർമ്മങ്ങളിൽ നിന്ന് നിവൃത്തനാകുന്നു. ആ കർമ്മനിവൃത്തിയാണ് ഇവിടെ സന്യാസം എന്ന് പറയുന്നത്. ആ കർമ്മനിവൃത്തിയിൽ അയാൾ തത്വത്തെ ഗ്രഹിക്കുന്നു. ഇതാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഭാഷകാരൻ തന്നെ പറയുന്ന മറ്റു കാര്യമുണ്ട്. വനത്തിൽ തപസ്സൊക്കെ അനുഷ്ഠിക്കുന്നവരുണ്ട്, ശ്രദ്ധ തപ ഇത്യുപാസ അടുത്തും പറയുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ വന്നുകൊണ്ട് പറയുക, കൃഷ്ണ ചാന്ദ്രായണാദി വ്രതങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. അവരും ഗ്രാമം ഉപേക്ഷിച്ചവരാണ് എന്ന് പറഞ്ഞാൽ, ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ചത് കൊണ്ട് മാത്രം ഒരാൾ സന്യാസിയാകത്തില്ല. ഭാഷകാരം പറയുന്ന സന്യാസിയാകത്തില്ല, കർമ്മത്തെ ഉപേക്ഷിച്ചാലേ അതാവും. അപ്പൊ ഈ വനത്തിൽ പോയിരുന്ന അവിടെ ഓരോ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതൊന്നും സന്യാസിയല്ല, അവിടെ ത്യാഗം വന്നില്ല, വീണ്ടും എന്തൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വാനപ്രസ്ഥനായാലും ശരി, ആശ്രമ സന്യാസമായാലും ശരി, അവിടെ ഒന്നും ഭാഷകാരൻ പറയുന്ന സന്യാസം വന്നില്ല. അതുകൊണ്ടാണ് അവർ പ്രത്യേകം എടുത്തു പറയുന്നത്. അപ്പോൾ ഈ അഭ്യാസങ്ങളെല്ലാം അവസാനിക്കുന്നു. ജ്ഞാനം കൊണ്ട് കൃതകൃത്യനായി തീരുന്നവനാണ് സന്യാസി. ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഉപായങ്ങളാണ്. വനപ്രസമായാലും ശരി, ഇനി വനത്തിൽ പോയി ഊർധ്വരേതസ്സായിരുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരി ആയിരുന്നു, അഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നവനായാലും ശരി, അതെല്ലാം പരമമായ സന്യാസത്തിലേക്ക് നയിച്ചാൽ അതിനെ മാത്രമേ ഭാഷകാരൻ അംഗീകരിക്കുന്നുള്ളൂ. മറിച്ചാണെങ്കിൽ അതെല്ലാം വീണ്ടും ജന്മത്തിന് കാരണമായി തീരും. അവിടെ ഉപാസനയിലാണ് വീണ്ടും മുഴുകുന്നതെങ്കിൽ അവിടെ കാരണമായി തീരും. കാരണം അത് ജന്മത്തിന് കാരണമായി തീരും. ജന്മത്തിന് കാരണമായി തീരുന്ന ആൾ ആ ജന്മ ഇഹലോകത്തിലാകും അല്ലെങ്കിൽ പരലോകത്തിലാകും, എവിടെ ആയാലും ശരി അവൻ വെറും ഉപകരണമായിരിക്കും എന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞു വന്നത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. അവിടെ ചെന്നു കഴിഞ്ഞാൽ ദേവതകളുടെ ഉപകരണമായി തീരും. ഇവിടെയാണെങ്കിലോ പറയുന്നു, ക്ഷത്രിയന്റെ ഉപകരണമായി തീരുന്നു വൈശ്യൻ, വൈശ്യന്റെ ഉപകരണമായി തീരുന്നു ശൂദ്രൻ, ഇങ്ങനെ പോകുന്നു. ഇവിടെ ഉപകാരക ഭാവം, ഒരാള് ഒരാൾക്ക് മറ്റൊന്ന് ഉപകരണമായി തീരുന്നു. കർമ്മ മുക്തി സംഭവിക്കുന്നില്ല എന്നർത്ഥം. താൻ മറ്റൊരുവന്റെ ഉപകരണമായി തീരുവാൻ പറഞ്ഞു. ദേവതകളെ ഉപാസിക്കുന്നവർക്കല്ലാതെ തന്നെ പറ്റും, ആ ദേവതകളുടെ ഉപകരണമായി തീരും. എന്നുവെച്ചാൽ ഇതുകൊണ്ടെല്ലാം എന്ന് വിചാരിച്ച് അവന് ഗുണമില്ല എന്നുള്ളതല്ല, അവനും ഗുണമുണ്ട്. അവന്റെയും ഉപഭോഗം സംഭവിക്കുന്നു, പക്ഷെ മുഖ്യമായ ഉപഭോഗം സംഭവിക്കുന്നത് ദേവതകൾക്കാണ്. ദേവതകൾ ഇവനെ പലതരത്തിൽ ഉപയോഗിക്കുന്നു. ദേവതകൾ ഉപയോഗിക്കുന്ന എങ്ങനെ? വീണ്ടും വീണ്ടും ഇവനെ കൊണ്ട് കർമ്മം ചെയ്യിക്കുന്നു, ആ കർമ്മത്തിന്റെ ഫലങ്ങൾ ദേവതകളും അനുഭവിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് കർമ്മനിവൃത്തി രൂപത്തിലുള്ള സന്യാസത്തിൽ ഒരുവന് അതിനുവേണ്ടിയുള്ള വിരക്തി ഒരുവനുണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ചർച്ച ചെയ്യുന്നത്. അത് ഗൃഹസ്ഥനായാലും ശരി, ബ്രഹ്മചാരി ആയാലും ശരി, എല്ലാവർക്കും ഇത് ബാധകമാണ്. തേഷാം ച അഗ്നിഹോത്ര ദർശപൂർണ മാസാദി കർമ്മ സാധനഭൂത ദധി പയ പ്രഭൃതയോ ദ്രവദ്രവ്യ ഭൂയസ്ത്വാ പ്രത്യക്ഷമേവ ആപഹ സന്ധി. ഈ കർമ്മങ്ങൾ ചെയ്യുന്നവർ, അത് കേവലമായ കർമ്മങ്ങൾ ചെയ്യുന്നവരായാലും ശരി, ഉപാസനയോടുകൂടി ചെയ്യുന്നവരായാലും ശരി, അവരിവിടെ ഉപയോഗിക്കുന്ന സാധനകൾ അവരുപയോഗിക്കുന്ന കരണങ്ങൾ, അവർ ചെയ്യുന്ന കർമ്മങ്ങളെന്ന് പറയുന്നത് അഗ്നിഹോത്രം ദശപൂർണാദി കർമ്മങ്ങളാണ് ചെയ്യുന്നത്. മുഖ്യമായി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ബാക്കിയുള്ളതും പറഞ്ഞല്ലോ, പൂർത്തം ദത്തം എന്നെല്ലാം പറഞ്ഞു, ബാക്കിയുള്ള തന്നെ എടുക്കണം. മുഖ്യമായി ഇവിടെ പറഞ്ഞല്ലോ, വൈദികന്മാരെ മുൻനിർത്തിയാണ് ഭാഷ്യകാരൻ ചിന്തിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ കർമ്മത്തിന് സാധനമായിരിക്കുന്ന അത് ദ്രവദ്രവ്യങ്ങളാണ്, ദധി പയസ്, അത് ജലമയമാണ്. അത് ആഹൂതിയായി അർപ്പിക്കുന്നു അഗ്നി. അത് സൂക്ഷ്മ രൂപത്തിൽ പരിണമിച്ച് ഈ ഉപാസകന്റെ ശരീരമായി മാറുന്നു, പരലോകത്തിന് യോഗ്യമായ ശരീരങ്ങളായി മാറുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരീരങ്ങളായി, ആരുടെ ശരീരങ്ങളായി മാറുന്നു? ഇവിടുത്തെ കർമ്മികളുടെ. അപ്പോൾ കർമ്മി ഇവിടെ വിട്ട് പോകണമല്ലോ. അപ്പോൾ ജീവൻ പോകുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അംഗീകരിക്കേണ്ടി വരും. ആത്മാവിനെ അംഗീകരിച്ചില്ലെങ്കിലോ ചാർവാകനാകും. ഏതാ വേണ്ടതെന്നുള്ളത് സ്വീകരിക്കുക. ചാർവാകന്മാർക്ക് എഴുന്നേറ്റ് പോകാം, ഇങ്ങോട്ട് വരാതെയും ഇരിക്കാം. അല്ലാത്തവർ ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയേ മതിയാവും. അല്ലെങ്കിൽ ജന്മം പോക്കാണ്, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അഗ്നിഹോത്ര ദർശപൂർണ മാസാദി കർമ്മസാധന ഭൂത. അഗ്നിഹോത്ര ദർശപൂർണ മാസാദി കർമ്മങ്ങൾക്ക് സാധനമായിരിക്കുന്ന ദധിപയപ്രഭുദേഹോ, ദധി പയസ് തുടങ്ങിയ സാധനങ്ങൾ, ദ്രവദ്രവ്യ ഭൂയസ്ത്വ, അത് ദ്രവമാണല്ലോ അതിൽ കൂടുതലും, ജലമയമല്ലേ. പ്രത്യക്ഷമേ വാപകസന്ധി, അത് നമുക്ക് പ്രത്യക്ഷമായി തന്നെ അറിയാതെ ജലമാണ്. അഹവനീയേ ഹുത്താഹ, അവിടെ കർമ്മത്തിലെ അഹവനീയ അഗ്നിയിൽ, അഗ്നിഹോത്രത്തിലാകി ഏതിലാണ് ഹോയി സർപ്പിക്കുന്നതിൽ ഹവനം ചെയ്തു കഴിഞ്ഞാൽ സൂക്ഷ്മാഹ ആഹുത്യ, അപൂർവ രൂപാസൂക്ഷ്മങ്ങളാകും, അതിന് പരിണാമം സംഭവിക്കുന്നു, അത് അപൂർവമാകുന്നു ആഹൂതികൾ. അപൂർവ രൂപാഹ സത്യ, താൻ ഇഷ്ടാധികാരന് ആശ്രയന്തി, അത് അവനെ തന്നെ ആശ്രയിക്കുന്നു. ഈ കർമ്മി, ആ ജീവൻ, ഇതെല്ലാം തൻ്റെ മുമ്പിലിരിക്കുന്ന അഗ്നിയിലേക്കാണ് സമർപ്പിക്കുന്നത്. അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന അവിടെ ഭസ്മമായി പോവുകയല്ല, അതിന് പരിവർത്തനം സംഭവിച്ച് അത് ആ അർപ്പിക്കുന്ന അവനെ തന്നെ ആശ്രയിക്കുന്നു എന്നാണ് സൂക്ഷ്മമായി. അതെന്ന് പറയുന്നത് കർമ്മം അവനെ ബന്ധിക്കുന്നു, അവന് തന്നെ വന്നു ചേരുന്നു, അവൻ്റെ തന്നെ ശരീരമായി അത് മാറുന്നു. അതിൻ്റെ സഹായത്തോടെയാണ് അവൻ യാത്ര ചെയ്യുന്നത്, പരലോകത്തിലേക്ക് പോകുന്നു. ഇത് അഗ്നിഹോത്രാദികളിൽ എങ്ങനെ പറഞ്ഞോ അതുപോലെ ബാക്കിയുള്ള കർമ്മങ്ങളിലും മനസ്സിലാകും. ഇതിനാണ് നമ്മൾ സാധാരണ പറയുന്നത് കർമ്മ സംസ്കാരം. ആ കർമ്മ സംസ്കാരം അവൻ്റെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. അതുകൊണ്ടവന് ഗതാഗതം സംഭവിക്കുന്നു, പോക്ക് വരവല്ല സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്നത് ഭാഷകാരൻ ഇങ്ങനെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത്. ശ്രുതിയിൽ അങ്ങനെ പറയുന്നുണ്ട്. ഇഷ്ടാധികാരണം എന്ന് വെച്ചാൽ ഇഷ്ടപൂർത്ത ദത്തകർമ്മം. ഇവിടെ കർമ്മം ചെയ്യുന്നവന് അതിൽ നിന്ന് ഇത്തരത്തിലുള്ള അപൂർവം ഉണ്ടാകുന്നു, അതവൻ്റെ തന്നെ ഭാഗമായി തീരുന്നു, അവനെ പരലോകത്തിലേക്ക് നയിക്കുന്നു എന്നാണ്. തേഷാഞ്ച ശരീരം നൈധനേന വിധാനേന അന്ത്യേ അഗ്നോ വർത്തിച്ചോ ജുഹ്വതി അസോ സ്വർഗായ ലോകായ സ്വാഹ ഇതി. ഇത് ഈ പ്രക്രിയ എല്ലാം അവൻ ചെയ്യുമ്പോൾ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കർമ്മവും അവൻ്റെ ഉപാസനകളും കൊണ്ട് ഈ ഭൂതങ്ങളിൽ പരിണാമം സംഭവിച്ച് അത് അവൻ്റെ തന്നെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ്. അത് സാധാരണ രീതിയിലും പറയാമല്ലോ, നമ്മുടെ പ്രവൃത്തികളും നമ്മളെ ചിന്തയുമെല്ലാം നമ്മുടെ ഭാഗമായിരിക്കുന്നു എന്ന് പറയാറുണ്ടല്ലോ. അതിനെ ശ്രുതിക്കനുസരിച്ച് ഭാഷകാരൻ പറയുന്നു എന്നേ ഉള്ളൂ. അഗ്നിഹോത്രം ചെയ്യുന്നവന്റെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അതിവിടെ തീരുന്നില്ല. അവൻ ഈ കർമ്മം ചെയ്യുന്നതോടുകൂടി തീരുന്നില്ല. അവസാന ഒരു കർമ്മമുണ്ട്, അന്ത്യേഷ്ടി എന്ന് പറയുന്ന ഒരു കർമ്മം, നിധന സംബന്ധിയായിട്ടുള്ള, അതാണ് ഇവിടെ പറയുന്നത് നൈധന. മരണത്തോട് ചേർന്നുള്ള ചില ക്രിയകളൊക്കെ ഉണ്ട് അന്ത്യേഷ്ടി കർമ്മം എന്ന് പറയുന്നത്. എങ്ങനെ എങ്ങനെ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മരണ സംബന്ധിയായിട്ടുള്ളത് എന്റെ വായിൽ നിന്ന് ആ വാക്ക് വീണതേ ഉള്ളൂ, ഞാൻ വിശദീകരിച്ചില്ല. നിധനം എന്ന് വെച്ചാൽ മരണം, നൈധനം എന്ന് വെച്ചാൽ നിധന സംബന്ധി, മരണസംബന്ധി. മരണസംബന്ധിയായിട്ടുള്ള കർമ്മമാണ് എന്താ അന്ത്യേഷ്ടി കർമ്മം എന്ന് പറയുന്നു. ഈ അഗ്നിഹോത്രം ചെയ്യുന്നവനെ അവസാനം കൊണ്ടുവന്ന് ചിതയിൽ വെച്ച് അവിടെ ചെയ്യുന്ന കർമ്മങ്ങളാണ്. ആരാ ചെയ്യുന്നത്? ഒരു സിക്കുകൾ. അവരെന്താ പറയുന്നത്? അസോ സ്വർഗായ ലോകായ സ്വാഹ. അത് യവന്റെ ശരീരത്തെ ആരാണ് അവിടെ അർപ്പിക്കുന്നത്? സ്വാഹ. അതുവരെ അർപ്പിച്ചത് യവനാണ് അർപ്പിച്ചുകൊണ്ടിരുന്നത്. അവസാനത്തെ സ്വാഹ ആ ശരീരത്തിനാണ്. അതിന് അവസാനം അർപ്പിക്കുന്ന അവിടെയുണ്ട് പണി. ഇതാരുടെ ശരീരമാണ്? യജമാനന്റെ ശരീരമാണ്. ഈ കാശം മുടക്കിയവന്റെ ശരീരം, ഈ കർമ്മം ചെയ്തവന്റെ ശരീരമാണ് അവിടെ കൊണ്ടുവച്ചിട്ട് അവസാനം പറയുന്നു സ്വർഗായ ലോകായ സ്വാഹ. അതാണ് അന്ത്യേഷ്ടി കർമ്മമാണ്. അതാണ് ഈ ശരീരത്തെ ദഹിപ്പിക്കുന്നത്. അങ്ങനെയാണ് അത് ആരംഭിച്ചത്. കാരണം ഇവിടെ അവൻ ഹവിസിനെ അഗ്നിയിൽ അർപ്പിച്ചു. അപ്പോൾ അതൊരു കർമ്മമാണ്. ആ കർമ്മത്തിൽ നിന്ന് ഒരു സംസ്കാരമുണ്ടായി, അതവനെ നയിക്കുന്നു. അപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരുന്ന ആ കർമ്മത്തിൻ്റെ പൂർണ്ണതയാണ് അവസാനം അന്ത്യേഷ്ടി കർമ്മം. അവിടെ എന്ത് ചെയ്യുന്നു? അവന് പിന്നെ ഒന്ന് ദഹിപ്പിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ്റെ ആ ശരീരത്തെ തന്നെ അഗ്നിയിൽ ഹവിസായി അർപ്പിക്കുന്നു. അത് മറ്റുള്ളവർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൂടെ ചേരുമ്പോഴാണ് അവൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാകുന്നത്. അപ്പോൾ അവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം അവിടെ സർവാദികളുണ്ടെങ്കിൽ അതുമെല്ലാം അവിടെ അർപ്പിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഇങ്ങനെ അപ്പോൾ അത് പൂർണ്ണമായി. പിന്നെ അവന് ആ ശരീരവുമായിട്ടുള്ള ബന്ധവും അവിടെ അവസാനിച്ചു. പിന്നെ കേവലം സംസ്കാരം മാത്രം അപൂർവം എന്ന് പറഞ്ഞു, അത് എൻ്റെ സഹായത്തോടുകൂടി ആ ജീവന് ദേവതകൾ എന്താണോ അവൻ്റെ കർമ്മത്തിൻ്റെ ഗതി അതനുസരിച്ച് പരലോകത്തിലേക്ക് നയിക്കുന്നു. അവസാനത്തെ ഹവിസ് എന്ന് പറയുന്നത് ആ കർമ്മിയുടെ ശരീരം തന്നെ. അപ്പം അതർപ്പിക്കണമെങ്കിൽ ദഹിപ്പിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണ് ദഹിപ്പിക്കുന്നത് ശരീരത്തെ. അങ്ങനെയാണ് ആ സങ്കല്പം, അല്ലെങ്കിൽ വൈദികമായ പദ്ധതി അതാണ്. പിന്നിപ്പോ അങ്ങനെ അല്ല, പല രീതിയിലും ദഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നും നടക്കുന്നത്. അതാണ് തേഷാന്ത ശരീരം, ഈ കർമ്മികളുടെ ശരീരം നൈധനേന വിധാനേന മരണസംബന്ധിയായ വിധി. പിന്നെ അന്ത്യേ അഗ്നു, അന്ത്യ അഗ്നി എന്ന് പറയുന്ന ഏതാണ്? ചിത തന്നെയാണ് അവിടുത്തെ അഗ്നി. അതും അഗ്നിഹോത്രം ചെയ്യുന്നവനാണെങ്കിൽ അവൻ അതുവരെ സംരക്ഷിച്ചിരുന്ന ആ അഗ്നിയിൽ നിന്ന് തന്നെ അഗ്നിയെ തന്നെ എടുത്തു ചിതയിൽ അതുപയോഗിച്ച് തന്നെ അവനെ ദഹിപ്പിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വർത്തിജോ ജുഹോദി ഋത്തിക്കുകൾ അങ്ങനെ അവന് അർപ്പിക്കുന്നു എന്നാണ്. അസു സ്വർഗായ ലോകായ സ്വഹ എന്ന് പറഞ്ഞ് അവനെ അർപ്പിക്കുന്നു. പിന്നെ അവൻ നേരെ അവിടെ എത്തിച്ചേരും.